മനസ്സിലായോ? ഈ തിയറി ഏതാണ് തിയറി? ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറിയില് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. പിന്നെ എന്താണ് അവിടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? അതിന് ഡിഫറൻസിയേഷൻ എന്ന് പറയും എന്നും പറയാം. അതായത് അനേക പോസിബിൾ സ്റ്റേറ്റിൽ നിന്നും ബ്രെയിനിലുണ്ട് കറണ്ട് സ്റ്റേറ്റിനേക്ക് വരിക, വർത്തമാനത്തിലുള്ള അവസ്ഥയിലേക്ക് വരിക, അതാണ് ഇൻഫർമേഷൻ. അത് ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ആ പുറമേ നിന്ന് വരുന്നതിനല്ല ഇൻഫർമേഷൻ എന്ന് പറയും. പക്ഷെ മറ്റേ തിയറിയിൽ പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളെയും ഇൻഫർമേഷൻ എന്ന് പറയാം. അതിനെയും പറയാം. കാരണം ഇവിടെ ഇൻഫർമേഷൻ, ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷന് വലിയ പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ബാക്കി പറയുന്നൊന്നും ശരിയാകത്തില്ല. അത് ഇൻഫർമേഷൻ വരണം, അവിടെ ഇന്റഗ്രേഷനും നടക്കണം. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ, ബ്രെയിൻ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൽ നടക്കുന്ന, അതില് എന്താണ് അവരെ കാഷ്വൽ എഫക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കണം, പിന്നെ ഇന്റർഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം, പിന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉള്ള ഒരു സ്റ്റേറ്റാണത്. അതൊരു യൂണിറ്റി, അതിനകത്ത് യൂണിറ്റി ഉണ്ടായിരിക്കുന്നു. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോ എന്തുവരുന്നു, അവിടെ ഒരു ആ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. ആ ഫൈ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് കോൺഷ്യസ്നെസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കൂടിയും കുറയുന്ന വെച്ചാൽ ഈ മുമ്പ് പറഞ്ഞ തിയറിയുമായിട്ട് ഇതിനൊരു കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പോ അത് ഇതെല്ലാം ഇന്ന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡുകളാണ്. ഒരു പ്രധാനമായ ഒരു സംഭവമാണ് കോഗ്നിറ്റീവ് അക്സസ് എന്ന് പറയുന്നത്. എന്താണ് അക്സസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോ വലിയൊരാൾക്കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നു, ദൂരെ നിന്നൊരാളോട് വിളിക്കുകയാണ്, പേര് പറഞ്ഞു. അങ്ങനെ വിളിക്കുമ്പോ നമ്മളത് കേൾക്കുന്നു. കേൾക്കുക എന്ന് പറയുമ്പോ അവിടെ നമ്മളിൽ കോഗ്നിറ്റീവ് അക്സസ് സംഭവിച്ചു. അപ്പോ മുമ്പ് പറഞ്ഞ തിയറി അനുസരിച്ചാണ്, GWT അനുസരിച്ചാണെങ്കിൽ അവിടെ ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിച്ചു. കോൺഷ്യസ് ആയതാ എന്നെ ഒരാൾ വിളിക്കുന്നു, ആ ബോധം വന്നു കഴിഞ്ഞു. ആ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നീട് ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നു അല്ലേ? നമ്മുടെ പെരുമാറ്റത്തിൽ ഉടനെ വ്യത്യാസം വരുന്നു. ഒരു വിളി ഒരാൾ വിളിക്കുകയല്ലേ, നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. റിപ്പോർട്ടിങ്, നമ്മുടെ അടുത്ത ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആരോ എന്നെ വിളിക്കുന്നു, റിപ്പോർട്ടിങ് വരും. ഉടനെ തന്നെ ഈ സാധനം നമ്മുടെ മെമ്മറിയിലേക്ക് പോകും. ഇതിനെ തുടർന്ന് നമ്മുടെ ഒരു പ്രവൃത്തി സംഭവിക്കും, നമ്മൾ തിരിഞ്ഞു പോകും ചിലപ്പോൾ. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതെല്ലാം കോഗ്നിറ്റീവ് അക്സസിന്റെ ഭാഗമായിട്ടാണ്. എന്നുവെച്ചാൽ ബോധത്തെ നമ്മൾ അക്സസ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു എന്നോ സ്വീകരിക്കുന്നു എന്നോ ഒക്കെ പറയാം. അപ്പോ GWT അനുസരിച്ച് നമ്മുടെ ബ്രെയിനിലൊരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കോഗ്നിറ്റീവ് അക്സസ് എന്ന് പറയുന്ന കാര്യം സംഭവിക്കാൻ. ഉദാഹരണമാണ് ഈ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നു, അതനുസരിച്ച് പെരുമാറുന്നു, അതിന്റെ മെമ്മറി നമുക്കുണ്ടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും. എന്നാൽ ഈ തിയറി അനുസരിച്ച് പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. വളരെ വ്യക്തമാണെന്നുകൊണ്ട് ഇവർ പറയുന്ന എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ വേണമെങ്കിലും കോൺഷ്യസ്നസ് മിനിമം ഉണ്ടാവാം, കോൺഷ്യസ്നസ് എക്സിസ്റ്റൻസ് സംഭവിക്കാം. എന്ന് വെച്ചാൽ അവിടെ തിങ്കിങ് ഉണ്ടാവുന്നില്ല, ബിഹേവിയർ ഉണ്ടാവുന്നില്ല, എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് പെരുമാറ്റമൊന്നും കാണാൻ പറ്റത്തില്ല. ആ ഇലക്ട്രോണിക് ഡിവൈസ് തിങ്ക് ചെയ്യത്തില്ല, ചിന്തിക്കത്തില്ല, ആ റിപ്പോർട്ട് ചെയ്യത്തില്ല വേറൊരാളടുത്ത്, ആ എനിക്ക് ഇന്ന ബോധം ഉണ്ടായി. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ എന്ത് മനസ്സിലാക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം, ഇന്നത് ഞാൻ മനസ്സിലാക്കി, നീ മനസ്സിലാക്കിയില്ല, റിപ്പോർട്ടിംഗ് ഉണ്ട്. ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് കോൺഷ്യസ്നസ് ഉണ്ടാവും, പക്ഷെ റിപ്പോർട്ടിംഗ് ഉണ്ടാകത്തില്ല, സെൽഫ് കോൺഷ്യസ്നസ് അവിടെ ഉണ്ടാകത്തില്ല. എങ്ങനെ? ഞാൻ കേട്ടു, എനിക്ക് ബോധമുണ്ടായി, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. ഇപ്പൊ കോൺഷ്യസ്നസ് മാത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈ കൂടിയതുകൊണ്ട് അവിടെ കോൺഷ്യസ്നസ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുകയാണ്, മറിച്ച് അവിടെ കോൺഷ്യസ്നസ് അക്സസ് ഉണ്ടാവുന്നില്ല. അപ്പൊ മിനിമം കോൺഷ്യസ്നസ് അവിടെ സംഭവിക്കാം, മിനിമം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അക്സസ് ആവണമെന്നില്ല, റിപ്പോർട്ട് ചെയ്യണമെന്നില്ല, തിങ്ക് ചെയ്യണമെന്നില്ല, മെമ്മറിയിൽ വരണമെന്നില്ല, ഒന്നും വരണമെന്നില്ല. ഇത് ഇങ്ങനെ ഒരു പറയുന്നിടത്ത് ഇവരുടെ റിസർച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. കാരണം ഇവരുടെ പ്രഡിക്ഷൻ സ്ലീപ്പിനെ സംബന്ധിച്ച്, ഡീപ് സ്ലീപ്പ്, കോമ, ബ്ലൈൻഡ് സൈറ്റ്, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇവരുടെ തിയറി അനുസരിച്ചുള്ള പ്രഡിക്ഷൻസ് പിന്നീട് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ മെഷീനുകൾ ഉപയോഗിച്ച് അത് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ പ്രഡിക്ഷൻസുമായിട്ട് ഒത്തുവരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് സൈറ്റ്. ബ്ലൈൻഡ് സൈറ്റിൽ GWT പറയുന്ന എന്താണ്? അങ്ങനെയുള്ള ഒരാളിന് ഇവിടെ ഒരു സാധനം ഇരുന്ന അവിടെ എന്തായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾ പറയും, എനിക്കറിയത്തില്ല. എന്നാൽ കാരണം അത് അയാൾക്കറിയാൻ പറ്റില്ല, കാരണം അയാളുടെ വിഷ്വൽ കോർട്ടെക്സ് കേടായിരിക്കും, ഒരിക്കലും അത് കാണാൻ പറ്റത്തില്ല. പക്ഷെ എവിടെയാണ് ആ സാധനം ഇരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കാണിക്കുന്നത് അവിടെയാണെന്ന് കൃത്യമായി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോ GWT അനുസരിച്ച് എന്താണ് അവിടെ കോഗ്നേറ്റീവ് അക്സസ്? അതായത് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ കോഗ്നേറ്റീവ് അക്സസ് സംഭവിക്കുകയാണെങ്കിൽ അവർക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു, ആ ഞാൻ അറിയുന്നു എന്ന് പറയാൻ കഴിയുന്നു. പക്ഷെ ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഭാഗം വിശദീകരിക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ ഈ IIT അനുസരിച്ച് അത് വിശദീകരിക്കുന്നു പറ്റും. കാരണം ഇവർ പറയുന്നത് ശരിയാണ്, വിഷ്വൽ കോർട്ടെക്സ് കേടായി, അവർക്ക് കാണാൻ പറ്റുന്നില്ല, അത് ശരിയാണ്. പക്ഷെ അവരുടെ ബ്രെയിനിലും എന്താണ് ഫൈ എന്ന് പറയുന്നത് ഹൈ ആകുന്നു, വെച്ചാൽ കുറച്ച് ഉയരുന്നു. ഒരു കൺട്രോൾ സ്വിച്ച് നമ്മൾ അതിന്റെ വോളിയം കൂട്ടുന്ന പോലെ ഈ ഫൈ എന്ന് പറയുന്നത് കൂടുന്നു. അവിടെ ഇതിന് കുഴപ്പമുണ്ട്. അവിടുത്തെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായിരുന്നു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്നിച്ചുതറിയില്ല, മൊത്തം ക്ലിയർ ആയിരിക്കില്ല. അപ്പോ അവിടെ ശരിയായ രീതിയിലുള്ള ഇന്റഗ്രേഷൻ അവിടെ സംഭവിക്കുന്നില്ല, അത് ശരിയാണ്. അവിടെ കാഷ്വൽ എഫക്ട് അത് കറക്റ്റ് ആയിരിക്കത്തില്ല. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണോ ഈ ഇലക്ട്രോണിക് ഡിവൈസിൽ ഒരു മിനിമം കോൺഷ്യസ്നസ് ഉണ്ടാകുന്നത്, അതുപോലെ ഇവരുടെ ഉള്ളിലും ഒരു മിനിമം കോൺഷ്യസ്നസ് അവിടെ ഉണ്ടാകാം. റിപ്പോർട്ട് ചെയ്യണമെന്നിവിടെ നിർബന്ധമില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കോൺഷ്യസ്നസ് അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതാ അവിടെ അപ്പൊ അത് പറയുന്ന തന്നെ ഒരു കോൺഷ്യസ്നെസ് അവരുടെ ഉള്ളിലുണ്ട്. ഇതാണ് അവര് പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ ഇത് തന്നെ കോമ സമയത്ത് കോമയിലും എന്താണ് ഒരു മിനിമം കോൺഷ്യസ്നെസ് അവിടെ ഉണ്ടാവാം, അയാളുടെ ഉള്ളിൽ ഡീപ് സ്ലീപ്പിലും ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നടക്കുന്നു. നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ എന്ന് പറയുന്ന പുറമെ നിന്ന് എന്തെങ്കിലും വരുന്നതല്ല, അത് ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു ഡിഫറൻസിയേഷനാണ്. അത് അവിടെ ബ്രെയിനിൽ നടക്കാം, അത് വ്യക്തമായിട്ടായിരിക്കില്ല. ഇന്റഗ്രേഷനും ഭാഗികമായി നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ നടക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നടക്കുന്നത് അതുപോലെ അവരുടെ ബ്രെയിനിലും നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ അവിടെ ചെറിയ കോൺഷ്യസ്നസ്, മിനിമൽ കോൺഷ്യസ്നസ് ഉണ്ടാവും. അപ്പോ കോൺഷ്യസ്നസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് അബ്സല്യൂട്ട് സീറോ എന്നല്ല, അത് ഏത് സ്റ്റേജിലും ഉണ്ടാവും, സമാധിയിലായിരുന്നു. കാരണം കോൺഷ്യസ്നസ് ഉണ്ടായ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമല്ല ഇവരുടെ തിയറി അനുസരിച്ച്. ഒരാൾ സമാധിയിരിക്കുകയാണ്, ഒന്നും അറിയുന്നില്ല, ഉണർന്നതിന് ശേഷം അയാൾ എന്തറിഞ്ഞു, എനിക്ക് ഒരു ബോധമില്ലേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഇരുന്ന സമയത്ത് അയാളുടെ ഈ സിസ്റ്റത്തിൽ കോൺഷ്യസ്നസ് ഇല്ലെന്നല്ല, അവിടെ ഉണ്ടായിരുന്നു മിനിമം, പക്ഷെ എന്ത് ചെയ്തു അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. കോമയിൽ സംഭവിക്കാം, അനസ്തേഷ്യ സംഭവിക്കാം, ഡീപ് സ്ലീപ്പ് സംഭവിക്കാം, ബ്ലൈൻഡ് സൈറ്റ് സംഭവിക്കാം, ഇത് എല്ലായിടത്തും എന്തുവരാം, മിനിമം കോൺഷ്യസ്നസ് ഉണ്ടായിരിക്കാം ഈ തിയറി അനുസരിച്ച്. ഇതിനെക്കുറിച്ച് നടത്തിയ പല പഠനങ്ങളിലും ഇവരുടെ ഈ തിയറിയെ, പഠനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ, റിസർച്ചുകൾ, അതിലെല്ലാം ഇവരെ ഈ നിലപാടിനെ സാധൂകരിക്കുന്നതാണ്. ഈ അവസ്ഥകളിൽ മറിച്ച് ഇലക്ട്രോണിക് ഡിവൈസിലല്ല, അവിടെ കോൺഷ്യസ്നസ് ഉണ്ടെന്നൊന്നും ഉപകരണത്തിലൂടെയൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ ബ്രെയിനിൽ ഏതവസ്ഥകളായാലും ശരി, ഡീപ്പ് കോമയിലാണെങ്കിലും ശരി, അവിടെ മിനിമം കോൺഷ്യസ്. കാരണം എന്തുകൊണ്ട്? അവിടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ബ്രെയിനിലൊക്കെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. കാരണം അവർ ജീവനോടെ ഇരിക്കുകയാണ്, ചത്തിട്ടില്ല. വെജിറ്റേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലായാലും മരിച്ചില്ല, അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇവർ പറയുന്നതനുസരിച്ച് അവിടെ കോഗ്നിറ്റീവ് അക്സസ് വേണമെന്നില്ല, പിന്നെ എന്ത് ഉണ്ടാവാം? കോൺഷ്യസ്നസ് മിനിമൽ ഉണ്ടാവാം. അതാണ് ഈ ഒരു തിയറിക്കുള്ള ഒരു ഗുണം, അവിടെയും അതിനെ അംഗീകരിക്കാവുന്നതാണ്. അത് പരീക്ഷണങ്ങളിലൂടെ എക്സ്പെരിമെന്റലി അത് പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഇപ്പൊ ബ്രെയിനിലെ ഫൈ എന്ന് പറയുന്നത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ ഇവരുടെ എക്സ്പെരിമെന്റുകൾ വിജയിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ പ്രഡിക്ഷൻ, അവരുടെ പ്രഡിക്ഷൻ അനുസരിച്ച് എന്താണ് ബ്രെയിനിന്റെ ഏത് സ്റ്റേജിൽ ഈ പറഞ്ഞു ഇവർ പ്രധാനമായി ഇവര് എക്സ്പെരിമെന്റ് നടത്തുന്ന അവിടെ ഡീപ് സ്ലീപ്പ്, ഡ്രീംസ്, അനസ്തേഷ്യ, പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള അനസ്തേഷ്യ, കോമ, സമാധി, മെഡിറ്റേഷന്റെ പല സ്റ്റേറ്റുകൾ ഞാൻ ഇതിന്റെ ഒരു നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, കണ്ടായിരുന്നു. അപ്പോ അതില് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്, അതിട്ട് ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ ട്രഡീഷണലായിട്ട് ധരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ എന്താണോ ഒക്കെ ധരിച്ചിരിക്കുന്നത് അതൊരു പ്രധാന വ്യത്യാസമാണ്. ഈ ജ്ഞാനം അജ്ഞാനം അതിനെ ബൈനറി ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നു. ബൈനറി എന്ന് വെച്ചാൽ ഓൺ ഓഫ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണോ, രണ്ട് വശമേ ഉള്ളൂ, ഒന്നുകിൽ ഓണ് അല്ലെങ്കിൽ ഓഫ്. അങ്ങനെയാണ് മനസ്സിലാക്കി. ഇന്ന് ഇപ്പൊ ശങ്കരാചാര്യൻ എന്ന് പറയും ജ്ഞാനം ബോധം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനുണ്ടായിരുന്നു, ജ്ഞാനാഭാവം. എല്ലാവരും വളരെ സിമ്പിളായിട്ട് പറയും. പിന്നെ അദ്വൈതത്തില് അതിന് വേറെ നിർവചനങ്ങളും വരും. എന്താണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ്, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭാവവിലക്ഷണമായ ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ അജ്ഞാനം എന്ന് വെച്ചാൽ ഭാവമാണ്, അല്ലെങ്കിൽ ഭാവാഭാവ വിലക്ഷണമാണ്. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളാണ്. അറിയാൻ വയ്യാത്തോണ്ട് ഇട്ട് വ്യാഖ്യാനിക്കും. മനസ്സിലാ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്ന എന്തുകൊണ്ട്, സംഗതി എന്താണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് ഉറങ്ങുന്നുണ്ട്. ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട് അജ്ഞാനം എന്താണ്. എന്തായാലും ഇത് പൊതുവെ അംഗീകരിക്കുന്നതാണ്, എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലാതിരിക്കുക. ഇത് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ അങ്ങനെയല്ല, ഈ രണ്ട് തിയറി അനുസരിച്ചാലും ശരി, ജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്ന ബൈനറി അല്ല, പിന്നെ എന്താണ് അതൊരു സ്പെക്ട്രമാണ്. സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണോ, ആ കറക്റ്റ്, അതൊരു കണ്ടിന്യൂറ്റിയാണ്. ഇപ്പൊ മഴവില്ല നോക്കുക, അതിന്റെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ മാറി മാറി മാറി മാറി പോകുന്നു. ഇതാണ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ജിയോർ ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിട്ട് കഴിഞ്ഞാൽ വരുന്ന ആ പ്രകാശം, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ ഏറെക്കുറെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ കളറുകൾ ഇങ്ങനെ മാറി മാറി, കൃത്യമായിട്ടല്ലെങ്കിലും അങ്ങനെ അത് മാറി മാറി പോകുന്നതിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജ്ഞാനം, അജ്ഞാനം, സംശയം, ഡൗട്ട്, ഇല്യൂഷൻ, ഇതൊക്കെ പറയുന്ന ഒരു സ്പെക്ട്രത്തിൽ വരുന്നതാണ്. എന്നുവെച്ചാൽ ബൈനറി അല്ല, ഇത് ജ്ഞാനം, ഇത് അജ്ഞാനം. ജ്ഞാനത്തിന്റെ അഭാവം അജ്ഞാനം അങ്ങനെയല്ല. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോ രണ്ട് തിയറി അനുസരിച്ചാണ്. ഒരു തിയറി പറയുന്ന എന്താണ്, ആ ബ്രോഡ്കാസ്റ്റിംഗ് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ, കറക്റ്റായിരുന്നു കഴിഞ്ഞാൽ നല്ല കോൺഷ്യസ്നെസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നല്ല കോൺഷ്യസ്നെസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ശരിയായി നടക്കും. നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തും ഈ സെലക്ട് ചെയ്ത സിഗ്നൽസ് എത്തിച്ചേരും. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അവിടെ ഒരു ലോക്കൽ പ്രോസസ്സിംഗ് നടക്കുന്നു. അത് ചെവിയിലൂടെ വരുന്ന ശബ്ദങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നവരോടുണ്ട്. അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ബ്രെയിനിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം എത്തിച്ചേരുന്നു. അപ്പൊ അത് നല്ല ബോധമുണ്ട് ഉറങ്ങുന്നവരൊഴികെ. ബാക്കി എല്ലാവർക്കും നല്ല ബോധമുണ്ടായി. മറ്റേ തിയറി അനുസരിച്ച് പറയുന്നത് എന്താണ്, നല്ല ബോധമുണ്ടെന്നുകൊണ്ട് ഇവിടെ ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു. ബ്രെയിനിൽ ഒരുപാട് പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ നിന്ന് ഇപ്പോ ഈ വിഷയം, നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനം ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഇരിക്കുന്നു. അവിടെ കാഷ്വൽ എഫക്ട് ആ സിസ്റ്റത്തിലുണ്ട്. അതൊരു അവിടെ ഒരു യൂണിറ്റി ഉണ്ട് പ്രവർത്തിക്കുന്നിടത്ത്. മനസ്സിലായോ? അതിനൊരു ഓർഗനൈസേഷൻ എന്ന് പറയും ആ ബ്രെയിനിന്റെ ആ സിസ്റ്റത്തെ. അതിപ്പോ എന്തായിരുന്നു, ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വരുന്നു നോക്കി. ഇപ്പോ ഫുൾ കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ ഹൈ വാല്യൂ സീറോയിൽ നിന്ന് വളരെ മേളിലാണ്. ഫൈയുടെ വാല്യൂ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ അവിടെ ഹൈ ആണ്. അത് നല്ല ബോധമുണ്ട്. പക്ഷെ ഇങ്ങനെ ബോധം നല്ല ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താ കുറച്ചു മുമ്പ് പറഞ്ഞെന്ന് ചോദിച്ചാ ബബ്ബന്നടിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മെമ്മറിയിനെ തന്നെ ഇരിപ്പുണ്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, പക്ഷെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, അക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നോളജ് ഉള്ളപ്പോ തന്നെ നമ്മുടെ കയ്യിൽ ഇഗ്നറൻസും ഉണ്ട്, രണ്ടും ഒരുമിച്ചായിരിക്കും. നോളജ് കൂടിയിരിക്കുമ്പോൾ ഇഗ്നറൻസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിരിക്കും, മനസ്സിലായോ? അങ്ങനെ അങ്ങനെ അങ്ങനെ നോളജ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് ഒരാൾ മയങ്ങുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു? അയാളുടെ നോളജ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് ഇഗ്നറൻസ് കൂടിക്കൂടി വരുന്നു. കാരണം ഈ പറഞ്ഞ ഒരു തിയറിയും അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഫൈയും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ബ്രോഡ്കാസ്റ്റിംഗും. രണ്ട് തിയറി അനുസരിച്ചാണ് ഉള്ളിൽ നടക്കുന്ന കാര്യം ഒന്നാണ്. രണ്ട് രീതിയിൽ അവര് അതിനെ, ഒന്നിനെ ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയും, മറ്റൊന്നിനെ സ്ട്രക്ചറൽ ഡെഫിനിഷൻ എന്ന് പറയും. ആ വ്യത്യാസമേ ഉള്ളൂ. GWT എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഡെഫിനിഷൻ, എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനം അനുസരിച്ച് വിശദീകരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രക്ചറൽ, ബ്രെയിനിന്റെ ആ സ്ട്രക്ചർ അനുസരിച്ച് അതിനെ ഡിഫൈൻ ചെയ്യണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ പ്രധാനമായിട്ട്. ബാക്കി മിക്കവാറും ഒരുപോലെ തന്നെയാണ്. അപ്പോ നിങ്ങളിങ്ങനെ മയക്കത്തിലേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫൈ കുറഞ്ഞു വരുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് എന്ത് വരുന്നു, ഇഗ്നറൻസ് കൂടി വരുന്നു. അപ്പൊ അതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ മറ്റൊന്ന് കൂടി കൂടി വരും, ഒന്ന് കൂടി കൂടി വരുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞു. ഉറക്കത്തിലേക്ക് പോകുന്നു, നിങ്ങളുടെ ഇഗ്നറൻസ് കൂടി കൂടി കൂടി വരുന്നു. ഈ ഉറക്കം ഓട്ടോമാറ്റിക് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും, അതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം അതായത് പറയുന്ന എന്താണ്, ഈ ബ്രെയിനിന്റെ തളർച്ച, എന്തുകൊണ്ട് ഉറക്കം സംഭവിക്കുന്നു? കാരണം ബ്രെയിന് റെസ്റ്റ് ആവശ്യമാണ്. എന്തുകൊണ്ട് തളരുന്നു എന്നുള്ളതിന് പല കാരണങ്ങളാണ്. പക്ഷെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിന് റെസ്റ്റ് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മള് സ്ലീപ്പിലേക്ക് പോകും. എന്തുകൊണ്ടാ തളർച്ച വരുന്നത്? ചിലപ്പോ ഉറക്കം മതിയാകത്തോണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ രാവിലെ റാഗി ദിവസം കഴിച്ച് ദഹിക്കുന്നില്ല, പല പല പ്രശ്നങ്ങൾ വരാം, മനസ്സിലായോ? അപ്പോ എന്തായാലും നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ഒരു കാര്യമല്ല. പിന്നെ ബ്രെയിൻ സ്വയം ആവശ്യപ്പെടുകയാണ്, എനിക്ക് വേറെ ചില ജോലികളുണ്ട്, നിങ്ങൾ ഇതും കൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ബ്രെയിൻ നമ്മുടെ അനുവാദമൊന്നും ചോദിക്കത്തില്ല, അത് നേരെ അതിന്റെ പണിക്ക് പോവുകയാണ് ബ്രെയിൻ. എന്താണ് അതിന്റെ പണി? ടോക്സിക് റിമൂവ് ചെയ്യുക, മെമ്മറി കൺസോൾട്ടേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള പണികളിലേക്ക് അതങ്ങ് പോവുകയാണ്. തൽക്കാലം ഈ പണികൾ ഇത്രയും മതിയെന്ന് അതങ്ങ് തീരുമാനിക്കുകയാണ്. അവിടെ നമുക്ക് യാതൊരു വോളണ്ടറി ആയിട്ടുള്ള ഇൻഫ്ലുവൻസും ഇല്ല. അതങ്ങനെ സംഭവിക്കും. അത് എന്ത് വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നവര് ബ്രെയിനാണ്. അതാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ഉറക്കം വരുന്ന കാല് കുലുക്കി എന്ന് പറഞ്ഞത്, കാലാട്ടിന്ന് വിചാരിച്ചു ഇത് പോകത്തില്ല, മനസ്സിലായോ? അതുമായിട്ടൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് നമ്മള് അതൊരു ഋതമാണ്. നമ്മൾ എന്ന് ശീലിക്കുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് അത് അതിനെ പ്രിപ്പയർ ആവും, ബോഡി പ്രിപ്പയർ ആവും. എനിക്ക് 6-7 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും, സ്വാഭാവികമായിട്ട്. എന്റെ 5 o'clock അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് കൂടെ 12 മണി കിടന്നാലും ഉറക്കം വരത്തില്ല, ബഹളങ്ങൾ കേൾക്കാം മുറിക്കാത്ത. 12 മണിയായാലും ബഹളമാണ്. പലരുടെയും ക്ലോക്ക് പലതരത്തിലാണ്. അപ്പൊ ഇവിടെ ഈ വരുന്ന ഇതിലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ജ്ഞാനം അജ്ഞാനം ഈ ട്രഡീഷണലായി പറഞ്ഞു വരുന്ന രീതിയിൽ ഇതൊരിക്കലും ബൈനറി സെറ്റപ്പ് അല്ല, മനസ്സിലാക്കാം. നമുക്ക് എപ്പോഴാണോ ഈ കോൺഷ്യസ്നെസ് നമ്മുടെ ബ്രെയിനിൽ നല്ല ഫുള്ളായിരിക്കുമ്പോഴും എന്ന് വെച്ചാൽ ഒരു മയക്കും ഇല്ലാതിരിക്കുമ്പോഴും അവിടെ എന്തുണ്ട്? ഇഗ്നറൻസും ചെറിയ അളവിലെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. എപ്പോഴാണോ ഇഗ്നറൻസ് മാക്സിമത്തിൽ പോകുന്നത്, അപ്പോ എന്തുവരുന്നു നമ്മുടെ കോൺഷ്യസ്നസ് മിനിമം അവിടെ ഉണ്ടായിരിക്കും. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതിനപ്പുറം എന്താണ് ഈ ഇത് പറയുന്നതനുസരിച്ച് അങ്ങനെ പെർമനന്റായ ഒരു കോൺഷ്യസ്നസ് അങ്ങനെയല്ല. രണ്ടു കൂട്ടരും പറയുന്ന എന്താണ്, ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ബോധത്തെ ഉണ്ടാക്കുന്നത്. ബ്രെയിനിന് പ്രോസസ്സിംഗ് നടന്നില്ലേ, അത് ബോധമുണ്ടാകുന്ന പലതരത്തിലായിരിക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോക്കൽ പ്രോസസ്സിംഗ് നടക്കും. അപ്പോ അത് പറഞ്ഞല്ലോ ഹൈബോ ഹിപ്നോസിസിലും മറ്റും പലതരത്തിലുള്ള പ്രോസസ്സിംഗ് നടക്കും. അവിടെയൊക്കെ എന്താണ്, നമുക്ക് അറിവുമുണ്ട് അറിവില്ലായ്മയുണ്ട്. അതിനാണ് നോളജ് എന്ന് ഇഗ്നറൻസും പറയുന്നത്. പിന്നെ ഈ അദ്വൈതത്തിലൊക്കെ പറയുന്ന എന്താണ്, ഒരു വിഷയത്തെ കുറിച്ചുള്ള അറിവ്. എനിക്കിപ്പോ എന്റെ മുമ്പേ ഇരിക്കുന്ന പുസ്തകത്തെ കുറിച്ചറിയാം. പിന്നെ ഞാൻ ആ പുസ്തകത്തെ അറിയാതിരിക്കും പറയും എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ടെന്ന് പറയും. പുസ്തകത്തെ കുറിച്ചുള്ള അറിവുണ്ട്, പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്. ഇതാണ് ഒരു ബൈനറിയായി ചിന്തിക്കാൻ കാരണം. ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നു, ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നില്ല. അത് ശരിയാണ്, വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകാം, അറിവില്ലായ്മയുണ്ടാകാം. ഈ പറയുന്നത് ശരിയാണ്, പുസ്തകത്തെ കുറിച്ച് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പുസ്തകത്തെ കുറിച്ച് അറിവില്ലല്ലോ. പക്ഷെ നമ്മുടെ കോൺഷ്യസ്നസ്സും ഇഗ്നോറൻസും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ല, അതൊരു സ്പെക്ട്രമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ഞാൻ പറയുന്നു എന്തെല്ലാം അറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് വെച്ചാൽ, ഈ ശബ്ദം കേൾക്കുന്നു, അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു, ഇടയ്ക്ക് ഓർമ്മ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു, ബാഹ്യമായ ശബ്ദം കടന്നു വരുന്നു. അപ്പോൾ അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ പറയുന്നത്? അതായത് നമ്മള് ഇപ്പോ നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുറെ കാര്യങ്ങൾ അറിയാതെ ഇരിക്കുന്നു, ഈ പറയും കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ അവിടെ എന്ത് വരുന്നു, കേവലം ഒരു വിഷയത്തെ ആശ്രയിച്ചല്ല അറിവ് അറിവില്ലായ്മയിക്കുന്നത്, അത് ഈ മൊത്തം പ്രോസസ്സിങ്ങിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതുപോലെ എന്റെ അറിവ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്കുണ്ടാവണമെന്നില്ല. ചിലപ്പോ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടാകാം, ആ വിഷയം നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളതാണെങ്കിൽ ഉടനെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അത് കടന്നു വരും, കുറച്ചറിവും ഉണ്ടാകാം. അപ്പോൾ അറിവും അറിവില്ലായ്മയും എന്ന് പറയുന്നത് എന്താണോ, ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്, അതിന്റെ അളവിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ അറിവ് ഇല്ലാതിരിക്കുക അത് അജ്ഞാനം അങ്ങനെ പറയുന്ന പഴയ കാഴ്ചപ്പാട് ഇവിടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ന്യൂറോ സയൻസിന്റെ ഈ തിയറികൾ അനുസരിച്ച്. പക്ഷേ യോഗം യോഗയുടെ യോഗ ചിത്തവൃത്തി നിരോധനം എന്ന് പറയുന്ന പോലെ അതിലെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയുടെ ഇത് സമാധിയിൽ കുറവാണല്ലോ, സമയത്തെ പിക്ചറിലുമാണ്. അതിപ്പോ സുഷുപ്തിയില് സമാധിയില് കോമയില് എല്ലാം എന്തുവരുന്നു, ബ്രെയിൻ ആക്ടിവിറ്റി കുറയുന്നു. അത് രണ്ട് തിയറി അനുസരിച്ച് ഒരു മറ്റൊരു പറയുന്നതാണ് അവിടെ ഗ്ലോബലായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയും. ഇവര് പറയും എന്താണ്, അവിടെ ഫ്രാഗ്മെന്റഡ് ഇന്റഗ്രേഷൻ നടക്കുന്നുള്ളു, മനസ്സിലായോ, യൂണിറ്റ് ആയിട്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും. അപ്പോ അവിടെ ഇന്റഗ്രേഷന് വ്യത്യാസമുണ്ട്. ഇത് സംഭവിക്കും, അത് കേവലം സമാധിയിൽ മാത്രമല്ല, ഉറക്കത്തിനും അത് സംഭവിക്കുന്നു, കോമയിലും സംഭവിക്കുന്നു. അതൊക്കെ അതിന്റെ അളവിൽ വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾ സമാധിയിലായാലും ഉറക്കത്തിലായാലും കോമയിലായാലും എല്ലാം ഒന്ന് തന്നെ. ബ്രെയിനിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഒരേ തിയറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിന്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. അതിവർ പറയും ഫൈ കൂടുക കുറയുക, അതിന്റെ വാല്യൂ കൂടുക കുറയുക. കൂടിയാൽ കൂടുതൽ ബോധം വരും, കുറഞ്ഞാൽ ബോധം വരും. ഇപ്പൊ കോമ, അവിടെ ഒരു ബോധമില്ല. നിർവികൽപ്പ സമാധിയെ കുറിച്ച് പറയുന്നു അദ്വൈതികളും മറ്റും, അവിടെ ഒരു ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈ മിനിമം ആയി, ബ്രോഡ്കാസ്റ്റിംഗ് അവിടെ ഇല്ല, എന്നാൽ ലോക്കൽ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവർ വിശദീകരിക്കും. അപ്പൊ നിങ്ങൾ ബ്രെയിനിന്റെ തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സിംഗിന്റെ തിയറിക്ക് ഒരിടത്തും മാറ്റമില്ല, അതിൽ പറയുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾ സമാധി പോയാലും എവിടെ പോയാലും അങ്ങനെ തന്നെ. പിന്നെ വ്യത്യാസം വരുന്ന എന്താണ്, ഇപ്പോ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ വരുന്നു. അപ്പൊ ബ്രെയിനില് ഈ ഇത്തരം പ്രോസസ്സിംഗ് നടക്കുമ്പോ ചില പ്രോസസ്സിംഗ് നമ്മുടെ റിലാക്സ് ആണ്. ആ പ്രോസസ്സിംഗിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം വളരെ സ്ട്രെസ് ഉള്ള ബ്രെയിനില് മൈൻഡ്ഫുൾനെസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും, കാരണം അവിടെ പ്രോസസ്സിംഗിന്റെ ഒരു വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ റിലാക്സേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് വാസ്തവമാണ്. മെഡിറ്റേഷനിൽ റിലാക്സേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് വാസ്തവമാണ്. അതെല്ലാം സംഭവിക്കാം. പ്രോസസ്സിംഗ് തന്നെ, പക്ഷെ അത് മനസ്സിലാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. എന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ട്രഡീഷണലായി പറയുന്ന ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുന്ന സംഭവങ്ങളും ഇതും തമ്മിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം, ജ്ഞാനത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഏത് ദർശനം എടുത്തു കഴിഞ്ഞാലും ശരി അത് മിസ്റ്റിക്കായി പോകും. മിസ്റ്റിക് ആകുമെന്ന് വെച്ചാൽ എന്നാണോ, അറിയില്ലെങ്കിൽ പറയരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാ അതൊരു നിഗൂഢതയിലേക്ക് പോകും. മിസ്റ്റിക് എന്ന് പറയുന്നത്, മിസ്റ്റിക്കിന് പല അർത്ഥമുണ്ട്. ആശ്ചര്യം എന്ന് പറയാം, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും, വിവരിക്കാൻ കഴിയാത്തതെന്ന് പറയാം. പക്ഷെ ഒരു നിഗൂഢതയിലേക്ക് പോകുന്നത് വ്യാഖ്യാനിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറയും, ഇത് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത സാധനമാണെന്ന് പറയും. അതാണ് നിഗൂഢത. നിങ്ങൾ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചിട്ട് അവസാനം എന്ത് പറയും, ഇത്രേ പറ്റത്തുള്ളൂ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. മനസ്സിലാ, ബ്രെയിൻ പ്രോസസ് അങ്ങനെയല്ല. ബ്രെയിൻ പ്രോസസ് വ്യാഖ്യാനിക്കണമെങ്കിൽ എന്താ പറയുന്നതോ, ഞങ്ങളിപ്പോ ഇവിടെ ഇതുവരെ എത്തി, മുന്നോട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ വരെയും കൂടുതൽ ഇൻഫർമേഷൻസ് തരാം, കൂടുതൽ വ്യക്തമാക്കി തരാം. അവിടെ മിസ്റ്റിക്കൽ എന്ന് പറയുന്ന നിർത്തുകയല്ല, ഇനി പറ്റത്തില്ലെന്നല്ല പറയുന്നു. എന്റെ അടുത്ത് എന്താ പറയുന്നത്, ഇത്രേ പറ്റിയതിനപ്പുറം പറ്റത്തില്ല. എന്തുകൊണ്ട്, വാക്കും മനസ്സൊന്നും ഇവിടെ എത്തില്ല. ഇവിടെ വാക്കും മനസ്സും എത്താത്തോണ്ടല്ല, ഇനി പഠിക്കാനുണ്ടെന്നാ പറയുന്നു. അപ്പൊ ഇവിടെ ജ്ഞാനത്തെ സംബന്ധിച്ച് യാതൊരു മിസ്റ്റിസിസം ഇല്ല. ഒരു പ്രോസസ്സാണ്, അത് വിശദീകരിക്കാം. നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നോളജും ഇഗ്നറൻസും രണ്ടും നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ ഒരു ഗുണം അതാണ്. മനസ്സിലായോ? നോളജ് നമ്മൾ മനസ്സിലാക്കും, ഇഗ്നറൻസും മനസ്സിലാക്കും. മറ്റിടത്ത് അങ്ങനെയല്ല, നോളജ് വരുന്നു, ഇഗ്നറൻസും നശിക്കുന്നു. അപ്പൊ അയാൾ ആരായി? സർവജ്ഞാനിയായി. സർവജ്ഞാനിയായി. നോളജ് ഒന്ന് ഇഗ്നറൻസ് ഇല്ല. ഇവിടെ അങ്ങനെയല്ല, നോളജ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കാണും? ഇഗ്നറൻസ് കാണും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ മിസ്റ്റിസിസം ഒട്ടും ഇല്ല. നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ പ്രയാസമില്ല, അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പറഞ്ഞില്ലേ, ഇവിടെ സംഭവിക്കുന്ന ഡിഫറൻസിയേഷൻ ആണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് കറന്റ് സ്റ്റേറ്റിലേക്ക് വരിക. അതാണ് വ്യത്യാസം, രണ്ടും തമ്മിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം. അങ്ങനെയാണ്. നമുക്ക് കൂടി വരുമ്പം ഒന്ന് കുറയും. അത് നമ്മുടെ അനുഭവങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. സുഷുപ്തിയിൽ എന്താണ്? അവിടെ നോളജ് കുറഞ്ഞു, ഇഗ്നോറൻസ് കൂടി. ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ അദ്വൈത പറയുന്നത് എന്താണ്? ഒരു കട്ടി പിടിച്ച സാധനമൊന്നുമില്ല. അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്ന ഒരു ശക്തിയല്ല, അറിവില്ലായ്മയല്ല, അങ്ങനെയല്ല, അബ്സെൻസ് ഓഫ് നോളജ്, അങ്ങനെയല്ല. ഇങ്ങനെ പറയുന്നുണ്ടോ ഇൻക്രീസ് അവർ നോളജ് ഇഗ്നോറൻസ് ഓൾസോ ഇൻക്രീസസ്. ഇഗ്നോറൻസ് കുറയുക, നോൺ അൺനോൺ നോ എത്ര അറിയുന്നുണ്ടോ അതിനനുസരിച്ച് ഇഗ്നോറൻസ് കുറയും. അത് പുത്തന്മാര് പലതും പറയും, ഞാൻ പറയുന്നത് ന്യൂറോ സയൻസ് പറയും, പലതും പറയും. ന്യൂറോ സയൻസിൽ എങ്ങനെ പറയാം? അങ്ങനെയല്ല, അത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളറിയുന്നു, അപ്പൊ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരുപാട് എന്താണ് അറിവില്ലായ്മയും കാണുമല്ലോ. അത് വെച്ച് പറയുന്നതാണ് ആ കാര്യം. അത് മറ്റൊരു ഇതാണ്. ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് ബ്രെയിനിന്റെ പ്രോസസ്സ് അനുസരിച്ച് പറയുന്നതാണ്. മനസ്സിലാ, ബ്രെയിനിന്റെ പ്രോസസ്സിൽ എപ്പോഴാണോ നോളജ് കൂടി വരുന്നത്, അപ്പൊ അവിടെ എന്തുവരും? ഇഗ്നറൻസ് പറഞ്ഞു വരും. ഒരുപാട് ഇൻപുട്ടുകൾ വന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കുറവിനെയാണ് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് സ്റ്റേറ്റിലോട്ട് ഏറ്റവും മോസ്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് ഇൻഫർമേഷൻ വരാത്ത സ്റ്റേറ്റായിരിക്കും. അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് അതിനെ പേഴ്സണൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അതിനെ മൂന്ന് ക്ലസ്റ്ററായി തിരിച്ചിട്ടുണ്ട്, മൂന്ന് ഭാഗങ്ങളായിട്ട്. അതില് പലതരത്തിലാണ്, അതായത് അതിനൊരു ഈ പറയുന്ന പോലെ ഒരു ഡെഫിനിഷൻ കൊണ്ട് മനസ്സിലാക്കാമെന്നുള്ള കാര്യമുണ്ട്. അതില് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു തരത്തിൽ പ്രവർത്തിക്കും, ഡിപ്രഷൻ എന്ന് പറയുന്ന വേറെ തരത്തിൽ പ്രവർത്തിക്കും. പല പല തരത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. അത് എന്താണ്, സൈക്കോളജിയിലും സൈക്യാട്രിയിലും ഒക്കെ അതിന്റെ വ്യക്തമായ പഠനങ്ങളുണ്ട്. അത് മറ്റൊരു മേഖലയാണ്. അത് അതിന് ഒരൊറ്റ ഡെഫിനിഷനിലൂടെ ഇത് നോർമൽ ഇത് അബ്നോർമൽ അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത് പിന്നെ മനസ്സിലാക്കുന്ന സിംറ്റംസ് വെച്ചാണ് രോഗത്തെ നിർണയിക്കുന്ന പോലെ. ഓരോരുത്തരിലും കാണുന്ന സിംറ്റംസ്, ഇപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയി, എല്ലാവർക്കും ഒരു രോഗമാണോ? അല്ലല്ലോ. ഡോക്ടർ ആ സിംറ്റംസ് അനുസരിച്ച് രോഗങ്ങളെ വേർതിരിയും. ഇയാൾക്ക് ഇന്നാണ് പ്രശ്നം, ഇയാൾക്ക് ഇന്നാണ് പ്രശ്നം, ഇതാണ്. അപ്പോ ഈ പേഴ്സണൽ ഡിസോർഡറും അങ്ങനെയാണ്. ഓരോരുത്തരും കാണുന്ന സിംറ്റംസ് അനുസരിച്ച് വേറെ വേറെയാണെന്ന് ഡയഗ്നോസ് ചെയ്യും. അതിന്റെ അത് സംഗതി വേറെയാണ്, നമ്മളീ പറഞ്ഞു വരുന്നതുമായിട്ട് അതിന് ബന്ധമില്ല. അത് മറ്റൊരു മേഖലയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചുഴിഞ്ഞ് പരിശോധിച്ചാൽ ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരും എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മളിലും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. അത് എന്താണ്, നമ്മുടെ നോർമൽ ലൈഫിന് അത് ബാധിക്കാത്തോണ്ട് നമ്മളിങ്ങനെ അങ്ങ് പോകുന്നു. ഇപ്പോ കടുത്ത ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, മനസ്സിന് സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ അവിടെ സംഭവിക്കും അതിനെ തുടർച്ചയായിട്ട്. പക്ഷെ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അത് ബാധിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനോടൊപ്പം തന്നെ ജീവിച്ചു പോവാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അതിനെ ഡയഗ്നോസ് ചെയ്യേണ്ടി വരും, ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അപ്പോൾ അത് ഒരു നിർവചനത്തിൽ ഒതുങ്ങുന്ന സംഗതിയല്ല. അത് വളരെ വലിയൊരു സംഭവമാണ്. മനുഷ്യനതും ഇത് പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ്. പക്ഷെ ഇന്നത്തെ ഒരു ഗുണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ, പണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെയും ഒന്നുമല്ല ഇന്നാണ് മനസ്സിലാക്കി. ഇന്നെല്ലാം ന്യൂറോ സയൻസുമായി ബന്ധപ്പെടുത്തി, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ന് എല്ലാ തരത്തിലുള്ള ഡിസോർഡറുകളെയും മനസ്സിലാക്കുന്നത്. അങ്ങനെയൊരു വലിയ ഗുണം മാറ്റം വന്നിട്ടുണ്ട്. ഓറായ ഇല്ല, ഓറാമോ ഒരു സൂചന ആയിരുന്നു. അഞ്ചു മിനിറ്റ് കൂടെ തുടരാം. എവിടെ പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് നിർത്തി.